സമാധി അംഗീകരിക്കുന്ന യോഗികളും പറയുന്ന എന്താണ്? സമാധി ചിത്തത്തിലാണ്, ആത്മാവിൽ സമാധി ഉണ്ട്. യോഗികളും പറയുന്ന ആത്മാവ് നിർഗുണമാണ്, പിന്നെ അവിടെ എന്ത് സമാധി? വേണമെങ്കിൽ ആത്മാവിനെ സമാധി എന്ന് വിളിക്കാം. ആത്മാവ് വികല്പങ്ങളൊന്നുമില്ലാത്ത നിർവികല്പമാണ്. അതൊരു വികല്പ സമാധി എന്ന് ആത്മാവിനെ പറയാം. മറിച്ച് യോഗസമാധി എന്ന് പറയുമ്പോൾ ചിത്തത്തിലെ സംഭവിക്കുന്നു. അങ്ങനെ ഒരു സമാധി ഇല്ലെന്നല്ല ഭാഷകാരൻ പറയുന്നു. ഉപാസനയുടെ ഫലമായിട്ട് സമാധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സമാധിയുടെ ജ്ഞാനമായിരിക്കണം എന്ന് പറയുന്നില്ല. അതാണ് വ്യത്യാസം. സമാധിയിൽ നിന്നല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, സമാധിയുടെ ജ്ഞാനമായിരിക്കണം. സുഷുപ്തിയിൽ എന്തായാലും ജ്ഞാനമില്ല. സ്വപ്നത്തിലെ ജ്ഞാനത്തെ കുറിച്ചുകൂടെ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ട്. കാരണം എന്താണോ അത്, ജാഗ്രത വരുമ്പോൾ അത് അസത്യമാണെന്ന് ബോധിക്കും. ഏത് ജ്ഞാനമായാലും സ്വപ്നമേ മിഥ്യയെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ജ്ഞാനം എവിടെ ഉണ്ടാകണം? പിന്നെ ശേഷിക്കുന്ന ജാഗ്രതാണ്. സമാധിയിലെ ജ്ഞാനം അല്ലെങ്കിൽ പിന്നെ ജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രത. ഇപ്പൊ ജാഗ്രത ജ്ഞാനം ഉണ്ടാകും, അത് നമുക്ക് പറഞ്ഞാണ്. ജാഗ്രത എന്തുകൊണ്ട് ജ്ഞാനം ഉണ്ടാകും? അവിടെയാണ് ഗുരു, അവിടെയാണ് ഉപദേശം, അവിടെയാണ് ശിഷ്യൻ, അവിടെയാണ് ശ്രവണം, മനനം, എല്ലാം സംഭവിക്കുന്ന അവിടെ. അപ്പൊ എല്ലാ കാര്യവും ജാഗ്രത തന്നെ സംഭവിക്കും. അത് ഒരു വിശേഷമായ അറിവായതുകൊണ്ട് അതിന് വേണമെങ്കിൽ ഒരു വിശേഷപ്പെട്ട ജാഗ്രത എന്ന് വേണമെന്ന് പറയാം. അതുകൊണ്ട് ചിലടത്ത് അതിനെ മഹാജാഗ്രത എന്നൊക്കെ പറയും. ജാഗ്രത തന്നെ, പക്ഷെ അതിന് വിശേഷതയുണ്ട്. അതെന്ത് ചെയ്യുന്നു? അറിവ്, അറിവില്ലായ്മ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അവനെ മുക്തനാക്കുന്നു. ഇങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് അറിവ് സംഭവിക്കുമ്പോൾ ആ ജാഗ്രതനെ എന്ത് പറയും? മഹാജാഗ്രത. അതെല്ലാം ചിലടത്ത് പറയും. പിന്നെ വേണമെങ്കിൽ അറിവിനെ എന്ത് പറയാം? സഹജ സമാധി എന്ന് പറയും. അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുമ്പോൾ അതിനെ തന്നെയാണ് പറയുന്നത് എന്താണോ? സഹജ സമാധി. സഹജ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? സമാധി സഹജമായിരിക്കുന്നു. ആ സമാധിക്ക് വേണ്ടി വേറൊരു ജാഗ്രത വിട്ട് വേറൊരു അവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്ന സമാധിക്കാണെങ്കിലോ ഈ ജാഗ്രത വിട്ടിട്ട് ഇതെല്ലാം വിസ്മരിച്ച ഒരവസ്ഥയിൽ പോകും. മറ്റത് സമാധി സഹജമായി തന്നെ ഇരിക്കുന്നു. എന്നിട്ട് ഈ ജാഗ്രതയിൽ തന്നെ ഇരിക്കുന്നു. അപ്പൊ അവിടെ എന്താ സമാധിയുടെ പ്രത്യേകത? ഇങ്ങനെ ഒരു അറിവുണ്ട്, അയാൾക്ക് പരമാർത്ഥ ജ്ഞാനമുണ്ട്. ആ പരമാർത്ഥ ജ്ഞാനം ഉള്ളവൻ. അപ്പോ അതിനെ സഹജ സമാധി എന്ന് പറയാൻ എന്താ കാരണം? നമ്മൾ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നു. ആരും ബ്രഹ്മത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പിന്നെ ചില ആൾക്കാർ ചില മന്ത്രങ്ങളൊക്കെ ജപിക്കും, ചില ദേവതയൊക്കെ ഉപാസിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉള്ളിൽ കടന്നു വരും. ഒരു ദേവതയെ കുറിച്ച് അയാള് ധ്യാനിക്കുകയാണ് സ്ഥിരമായിട്ട്. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തുവരും? അതുകൂടി കടന്നു വരും. മന്ത്രങ്ങൾ ജപിച്ചാലും അത് കടന്നു വരും. പ്രവൃത്തിക്കിടയിൽ തന്നെ എന്ന് വിചാരിച്ചത് എപ്പോഴും നിൽക്കണമെന്നില്ല. വീണ്ടും അയാൾക്ക് ഏതിനാണോ ശ്രദ്ധ അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും അയാളുടെ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിക്കേണ്ടി വന്നാൽ അതങ്ങ് വിട്ടുപോകും. എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ആ സമയം പറ്റത്തില്ല. ഉദാഹരണം, ഒരാളൊരു സൂചിയിൽ നൂല് കോർക്കുകയാണ്. അപ്പൊ സൂചി നൂല് കോർക്കുമ്പോൾ ശ്രദ്ധ എവിടെ വേണം? നൂലിന്റെ അറ്റത്തും സൂചിയുടെ കുഴയിലും ആയിരിക്കണം അയാളുടെ ശ്രദ്ധ. വേറെ എന്തെങ്കിലും പോയി മന്ത്രം ജപിക്കാൻ പോയാ ഇത് കയറത്തില്ല. എന്തേ പിന്നെ അത് നിരന്തരം അയാൾ ശീലിച്ചുകൊണ്ടിരുന്ന ചിലപ്പോ അയാളുടെ മനസ്സ് കുറച്ച് മാറിയാലും അത് നടന്നിരിക്കും. അഭ്യാസം കൊണ്ടാണ്. അഭ്യാസം കൊണ്ട് നമുക്ക് മനസ്സ് വേറെ എവിടെയെങ്കിലും പോയാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ അതുപോലെ തന്നെ മനസ്സ് നിൽക്കും. മനസ്സ് രണ്ടായിട്ട് പ്രവർത്തിക്കും. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ വേണം. സൈക്കിളിലോട്ട് പഠിക്കുന്ന സമയത്ത് വളരെ ബാലൻസ്, വളരെ ശ്രദ്ധയും മറിഞ്ഞു വീഴും. കാലും കൈയും മുട്ടൊക്കെ പോകും. പക്ഷെ അതില് ഒരാള് സൈക്കിൾ നല്ല എക്സ്പെർട്ട് ആയി കഴിഞ്ഞാലോ, അത് സൈക്കിളിൽ ഇരുന്ന് പാട്ടും പാടി അല്ലെങ്കിൽ വേറെ ആളുമായിട്ട് സംസാരിച്ച് ഫോണിൽ ഒക്കെ പോകും. ബാലൻസ് തെറ്റത്തില്ല. സൈക്കിൾ ബാലൻസ് ഒരു കുഴപ്പവും വരത്തില്ല. ചില കാര്യങ്ങളുടെ അഭ്യാസം കൊണ്ട് മനസ്സ് രണ്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ഉപാസനകളുടെ ഭാഗമാണ്. ഉപാസന എന്ന് വെച്ചാൽ ഒന്നിനെ തന്നെ ആവർത്തിക്കുന്നതിനാണ് ഉപാസന എന്ന് പറയുന്നത്. സൈക്കിള് ചവിട്ടി ബാലൻസ് വരിക എന്ന് പറയും. ഡ്രൈവിങ്ങില് ബാലൻസ് വരിക എന്ന് പറയും. ഇതൊക്കെ ഉപാസനകളാണ്. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ പറ്റത്തില്ല. മണിക്കൂറുകൾ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവസാനം എന്തുവരുന്നു, അത് സഹജമാവുന്നു. പിന്നെ മറ്റെന്തെങ്കിലും ചിന്തിച്ചാലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് കാലെങ്ങനെ പ്രവർത്തിക്കുന്നു, പമ്പ്രാക്കിലാണോ ക്ലച്ചിലാണോ ആക്സിലേറ്ററാണോ, അതൊന്നും ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുടെ മനസ്സിലേ വരത്തില്ല. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയല്ല. തുടക്കത്തിൽ കാലിൽ കുനിഞ്ഞു നോക്കും, ഏത് ഇപ്പൊ കാലം ഇവിടെ ആയിരിക്കുന്നു, അപ്പുറത്താണോ ഇപ്പുറത്താണോ ഇരിക്കുന്നു. തുടക്കത്തിൽ അങ്ങനെ നോക്കും. ഉറപ്പ് വിശ്വാസം വരത്തിൽ പരിചയമായാലും പിന്നെ അത് ചിന്തിക്കാറില്ല. ഇതൊക്കെ ഉപാസനകൾ ഇതുപോലെയാണ്. ഇതും ഉപാസനയാണ്. ശീലം ശീലിച്ച് ശീലിച്ച് ശീലിച്ചത് സ്വയം ശീലമായി മാറും. പിന്നെ അത് ചിന്തിക്കേണ്ടി വരത്തിൽ ദേവതോപാസനകൾ മന്ത്രജപമൊക്കെ ഇതുപോലെയാണ്. നമ്മൾ ഡ്രൈവിംഗ് ശീലിക്കുന്ന പോലെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും, നമ്മുടെ മറ്റു കാര്യങ്ങൾ വേറൊരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കും. രണ്ടും നടക്കും. മനസ്സ് പിരിഞ്ഞു നിൽക്കും രണ്ടായിട്ട്. ഒന്ന് ശീലിച്ച കാര്യത്തിന് വേണ്ടിയും മറ്റൊന്ന്. ഇപ്പൊ നമ്മൾ വളരെ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു. എന്തേ അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ കാലെവിടെയാ വയ്ക്കുന്നതെന്ന്. ആരും ചിന്തിക്കുമായിരുന്നു. പക്ഷെ ആദ്യം നടന്നു തുടങ്ങിയപ്പോഴോ തത്താപത്താന്ന് നടന്നപ്പോ അപ്പൊ അങ്ങനെയായിരുന്നു. ഓരോ കാലം പേടിച്ച് പേടിച്ച് വളരെ ശ്രദ്ധിച്ച് വെച്ചാൽ നടക്കുന്നു. പിന്നെ വർഷങ്ങൾ നടന്നു. അതുകൊണ്ട് ഇപ്പം നടക്കുമ്പോ എവിടെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില കുഴികളിൽ ചെന്ന് ചാടുന്നത്, മുള്ളു കൊള്ളുന്നത്, കാല് തട്ടുന്നത്. നടക്കുന്നതിന് ശ്രദ്ധയുടെ ആവശ്യമില്ല. ഇതുപോലെ ഉപാസനകളിലും എന്തുവരും? നിരന്തരം ഏത് ഇതൊക്കെ ഉപാസനകളാണ്, നടക്കുന്നത് ഉപാസനയാണ്, ശല്യപ്പെടുന്ന ഉപാസനയാണ്. ഏത് ശീലം ഉപാസന എന്ന് വെച്ചാൽ തന്നെ ഒരു ശീലം എന്നാണ്, ശീലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അത് സഹജമാവും, മന്ത്രജപവും എല്ലാം സഹജമായി തീരുന്നു. അപ്പൊ മനസ്സിലുണ്ടായി നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഇനി സമാധിയിൽ എന്താ സംഭവിക്കുന്നത്? സമാധിയിലും പ്രത്യയാനുവൃത്തി സംഭവിക്കുന്നു. പ്രത്യയാനുവൃത്തി എന്ന് പറയും അധിഷ്ഠ അസഹൃത അഭ്യാസ സംസ്കാര സജ്വാദ്ഭവേ എന്ന് വിദ്യാരണ്യ സ്വാമി. നമ്മുടെ അഭ്യാസം കൊണ്ടുള്ള സംസ്കാരം അത് തന്നെ. ഇവിടെ സൈക്കിളൊക്കെ ഓട്ടുമ്പം തനിയെ ബാലൻസ് വരുന്നത് എങ്ങനെയാണ്? അഭ്യാസം തുടങ്ങുമ്പോൾ നടു ഇങ്ങനെ ഇങ്ങനെയൊക്കെ വളയും അല്ലേ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതനുസരിച്ച് മറിയും ചെയ്യും. അഭ്യാസമായി കഴിഞ്ഞാലോ നടു വളഞ്ഞാലും കുഴപ്പമില്ല, വളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പഴയതുപോലെ വളയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വളയത്തില്ല അല്ലേ, വടി പോലെ ഇരിക്കാൻ പറ്റും. അതുപോലെ ഒരാള് ദീർഘകാലം അഭ്യസിച്ചിട്ടാണ് അയാളുടെ മനസ്സ് പെട്ടെന്ന് ഇതെല്ലാം വിട്ട് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നു, സമാധിയിലേക്ക്. അപ്പൊ അതിനു മുമ്പ് ഒരാളുടെ പ്രയത്നമുണ്ട്, പ്രയത്നത്തിന്റെ സംസ്കാരമുണ്ട്. ഇപ്പൊ എന്തായാലും അഭ്യസിക്കുന്നു, ഇപ്പൊ അയാളെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് അയാൾ അഭ്യസിക്കണം. അപ്പൊ ഇത് മാനസികമായൊരു പ്രയത്നമാണ്, അഭ്യാസമാണ്. എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വിചാരമായാലും ശരി ഒരേ വിഷയത്തെ തന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? അത് പിന്നീട് സഹജമായി തീരുന്നു, പ്രയത്നം കൂടാതെ. പ്രയത്നം ആവശ്യമില്ല, അത് സഹജമായി തീരുന്നു. അവിടെ പ്രയത്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഗണിക്കത്തക്ക രീതിയിലല്ല ആദ്യത്തെ പോലെയുള്ള പ്രയത്നം. മനസ്സും ശരീരവും എല്ലാം എത്രമാത്രം ഏകാഗ്രമായി പ്രവർത്തിച്ചോ അതിന്റെ ആവശ്യമില്ല. എന്നാൽ അവിടെ പ്രവൃത്തി ഉണ്ട് താനും, പൂർണ്ണമായും വിടുന്നുണ്ട്. അതിനാണ് അധിഷ്ഠവും അഭ്യാസവും എന്ന് പറയുന്നത്. അഭ്യാസം തുടരുന്നു, എന്നാൽ പൂർവ്വ സംസ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അതിനാണ് പ്രത്യേക ആവൃത്തി എന്ന് പറയുന്നത്. അതെവിടെ സംഭവിക്കുന്നു? സമാധിയില്. സമാധിയില് പ്രത്യേക ആവൃത്തി സംഭവിക്കും, അത് തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഏതുവരെ തുടരും? അയാളുടെ എത്രമാത്രം സംസ്കാരത്തിന്റെ ബലമുണ്ടോ, എത്രമാത്രം പ്രയത്നത്തിന്റെ ബലമോ, ഇപ്പൊ അത്രയും വരെ. അത് കഴിയുമ്പോൾ അത് നിന്നു പോകും. ഒരു ചക്രം കറക്കി വിട്ട് കഴിഞ്ഞ്, കൈയെടുത്തു കഴിഞ്ഞു, അതിലെത്രമാത്രം ഫോഴ്സാണോ കൊടുത്തിട്ടുള്ളത് അതുവരെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഫോഴ്സ് തീരുമ്പം അതങ്ങ് നീക്കും. ആ ഫോഴ്സ് തീരുന്നത് വരെയുള്ള എന്തുള്ളൂ? സമാധി. അത് കഴിയുമ്പോൾ എന്തുവരും? ആ പ്രത്യാവൃത്തി അവസാനിക്കുന്നു. അത് ക്രമേണ ക്രമേണ ക്രമേണ ചക്രം നിൽക്കുന്ന എങ്ങനെയാണ്? അത് സ്ലോവായി സ്ലോവായി സ്ലോവായി അവസാനം നിൽക്കും. അതുപോലെ സമാധിയിൽ നിന്ന് ഒരാള് ക്രമേണ അയാളുടെ സമാധിക്ക് മുമ്പ് ചെയ്ത അയാളുടെ ആ പ്രയത്നത്തിന്റെ ശക്തി കുറയുന്നതനുസരിച്ചും അയാൾ മുമ്പ് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആ സംസ്കാരം ക്ഷീണിക്കുന്നതനുസരിച്ചും ക്രമേണ ക്രമേണ ക്രമേണ എന്ത് ചെയ്യുന്നു? ജാഗ്രതത്തിലേക്ക് വരുന്നു. അതാണ് സമാധി ശീലിക്കുന്ന ഏകാന്ത സ്ഥലത്തിരുന്ന് വേണമെന്ന് പറയുന്നത്. ഉറക്കം പോലെ നമ്മൾ നല്ല ഗാഢനിദ്രയിലായിരിക്കുമ്പം ആരെങ്കിലും ബലാൽ ഉണർത്തി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അല്ല ഉണർന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇപ്പൊ സമാധിയിലിരിക്കുന്ന ആള് ഏകാന്തതയിരിക്കുന്ന എന്തിനാണോ അങ്ങനെ ബലമായാലും സമാധിയിൽ നിന്ന് ഉണർത്താതിരിക്കും. സ്വാഭാവികമായിട്ട് വരുമ്പം ആ പ്രയത്നത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു എന്ത് ചെയ്യുന്നു, അയാൾക്ക് ക്രമേണ ബാഹ്യബോധം ഉണ്ടായി വരും. വീണ്ടും അയാൾക്ക് അഭ്യസിക്കാം, വീണ്ടും അഭ്യാസത്തിനനുസരിച്ച് വീണ്ടും തിരിച്ച് ആ അവസ്ഥയിലേക്ക് പോവാം. അതാണ് സമാധി സംഭവിക്കുന്നത്. ജാഗ്രതത്തിലാണെങ്കിലോ ഒരാളും തത്വത്തെ അറിയുന്നു. ഇന്നതാണ് തത്വം, മൺപാത്രത്തിന്റെ തത്വം മണ്ണാണെന്നറിയും. പിന്നെ അയാൾക്ക് അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ വിചാരം എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? താൻ അറിഞ്ഞ കാര്യത്തിൽ തന്നെ തനിക്ക് സംശയ വിപര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ എന്തോരം അത് മണ്ണാണോ എന്ന് ഒന്നുകൂടി ചിന്തിച്ചുറപ്പിക്കേണ്ടി വരും. ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അഭ്യാസത്തിന്റെ ആവശ്യം ഇല്ല. നമ്മളെന്നും ഒരു മൺകുടത്തിൽ വെള്ളം കോരി വെക്കുകയാണ്, വെള്ളം അതിൽ നിന്നെടുത്ത് കുടിക്കുന്നു. എല്ലാ ദിവസവും ഇത് മണ്ണുകൊണ്ടുള്ള കുടമാണ് മണ്ണുകൊണ്ടുള്ള കുടമാണെന്ന് ധ്യാനിക്കേണ്ട ആവശ്യം നമുക്കറിയാം. ഇത് മണ്ണുകൊണ്ടുള്ള കുടമാണോ എന്ന് വെച്ചാൽ അവിടെ അഭ്യാസത്തിന്റെ ആവശ്യം. അപ്പൊ ആ അറിവുണ്ട് എന്നിട്ട് മൺകുടം കൊണ്ട് പലതും ചെയ്യും, വെള്ളം കൊണ്ടുവരികയോ പാകം ചെയ്യുകയോ എല്ലാം ചെയ്യും. ആ സമയത്ത് നമുക്കത് ഓർക്കേണ്ട ആവശ്യം ഇല്ല. ഓരോ സമയം ഇത് മണ്ണിന്റെ കുടമാണെന്ന് ഓർക്കേണ്ട ആവശ്യമുണ്ട്. അതായത് തത്വത്തെ അറിയാം. പക്ഷെ ഇത് മണ്ണിന്റേതല്ല എന്നൊരു ബോധം ഉണ്ടാവും. ഇതല്ല ഇരുമ്പിന്റെ കുടമാണ്. മൺകുടം എടുത്ത് വെച്ചിട്ടാണ് പറയും ഇത് ഇരുമ്പിന്റെ ആണെന്ന് അയാൾക്ക് തോന്നും. ഇനി ഇത് മണ്ണിന്റെ കുടമാണോ എന്നുള്ള അറിവില്ലാത്തവനാണോ അയാൾ? എങ്ങനെ അറിയാം മണ്ണിന്റെ കുടമാണെന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് അയാൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എടുത്തും തട്ടാതെയും മുട്ടാതെയും വളരെ ശ്രദ്ധിച്ച മൺകുടം കൈകാര്യം ചെയ്യുന്ന എന്തുകൊണ്ട്? അയാളുടെ ഉള്ളിൽ അയാൾ അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് അയാളുടെ മനസ്സിലാ സ്മൃതിയും വരും. സ്മരണ ഇത് മൺകുടമാണ് സൂക്ഷിക്കുന്നത്, ഇരുമ്പ് കുടം പോലെ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇരുമ്പ് കുടമാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അയാള് താഴോട്ടേക്ക് അങ്ങിടും, കുനിയാൻ മടിച്ചിട്ട്. മൺകുടമാണെങ്കിലോ കുനിയാൻ മടിയുണ്ടെങ്കിലും താഴോട്ട് ഇടത്തില്ല. അപ്പൊ അയാളുടെ മനസ്സിലടക്കി സ്മൃതി വരും. സ്മൃതി വരാം, തത്വത്തെ അറിഞ്ഞവന് സ്മൃതി വരാം, പക്ഷെ അത് ആവശ്യമനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പോ അവിടെ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് മണ്ണാണെന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ അറിവ് അത് ആ പാത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ അറിവെന്ന് പറയുന്നത് അബാധിതമാണ്. അബാധിതം എന്ന് പറഞ്ഞാൽ എന്താണോ, ആ അറിവിനെ അയാള് ഒരിക്കലും തന്റെ അറിവ് ശരിയല്ല എന്നറിയുന്നില്ല, അതാണ് അബാധിതം. അറിവില്ലാതാകുന്നു, ഇല്ല എന്നല്ല. അതേ, കാരണം നമ്മൾ മൺകടം കൊണ്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും മണ്ണ് മണ്ണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. പല കാര്യങ്ങളും ചിന്തിക്കും. അപ്പൊ പല കാര്യം ചിന്തിക്കുമ്പോൾ മണ്ണെന്നുള്ള ആരോ ഉള്ളിലുണ്ടോ? ഉണ്ടോ? നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ മണ്ണ് മണ്ണെന്നുള്ള ആരോ ഉണ്ടോ? അത് ഒരിക്കലും സാധ്യമല്ല. ചിലപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടിയായിരിക്കും, ചിലപ്പോൾ സങ്കടത്തോടു കൂടിയായിരിക്കും, ചിലപ്പോൾ ശത്രുവിനെ കുറിച്ച് ദേഷ്യത്തിലായിരിക്കും, നമ്മൾ മിത്രത്തെ കുറിച്ചുള്ള ഇഷ്ടത്തിലായിരിക്കും. പല വികാരങ്ങളും മനസ്സിൽ വരാം, പല ചിന്തകളും വരാം. ചിലപ്പോൾ സിനിമയെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും പാചകം ചെയ്യും. അതെ, മണ്ണാണെന്നുള്ള ബോധം ഇവിടെ നിൽക്കണമെന്നില്ല. ഇടയ്ക്ക് സ്മൃതി വന്നെന്നും ഇരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്താണോ ഇത് ചെയ്യുമ്പോഴും ഇത് മണ്ണാണെന്നൊരു അറിവുണ്ടായല്ലോ. ആ അറിവ് അസത്യമാണ് എനിക്കുണ്ടായത്, ആ അറിവ് ശരിയല്ല എന്നൊരു ബോധമില്ല. ഉണ്ടോ? ഇതിനാണ് പറയുന്ന അറിവ് സഹജമായിരിക്കുന്നു. അറിവ് സഹജമായിരിക്കുന്നു എന്ന് വെച്ചാൽ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അറിവ് ബാധിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുക എന്നല്ല അർത്ഥം, നശിച്ചു പോവുക എന്നുള്ള. മണ്ണെന്നുള്ള അറിവ് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിവ് അസത്യമാണെന്ന് അറിയില്ല. അത് മതി പ്രവർത്തിക്കുക, അതിന്റെ ആവശ്യമാണ്. അതിനാവശ്യം വരുമ്പോ സ്മരിക്കാം. മണ്ണാണെന്ന് ഓർക്കേണ്ട അവസരത്തിൽ ഓർക്കും. അത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ആവശ്യം വരും, ഇത് മണ്ണാണ് സൂക്ഷിക്കണം. അല്ലേ, അതിന് ചിലത് പറയുന്നു, ഞാനത് ഓർത്തില്ല, അത് ഓർത്തില്ല. ഓർക്കാതെ എന്ത് ചെയ്തു? പാത്രത്തെ എടുത്ത് പൊക്കിയിട്ട് പൊട്ടിപ്പോകും. അത് ആവശ്യം വരുമ്പോ ഓർക്കണം, എപ്പോഴും ഓർത്തില്ലെങ്കിൽ പൊക്കിയിടാൻ നേരത്ത് ഓർക്കണം. അല്ലേ, ഇത് മണ്ണാണ്. ഞങ്ങളുടെ നാട്ടില് ഒരു സിനിമാ പ്രാന്തം ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് MGR സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അടുക്കളയില് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കെ ആയിരിക്കും എന്താണ് ആ രംഗം ഓർമ്മ വരുന്നു. അപ്പോ MGR ഒരു വില്ലൻ ഉണ്ടായിരുന്നു, MR രാധ, നമ്മളുടെ അടി. ഇത് ഓർമ്മ വരുമ്പോ എന്ത് ചെയ്യും ഇയാൾക്ക്? ഉടനെ ഇയാൾ MGR ആവും, MGR കാണാൻ നിൽക്കും. എന്നിട്ട് ഇയാളെ മുമ്പിൽ നിൽക്കുന്ന തൂണായിരിക്കും MR രാധ. ഇയാൾ ഈ അടുപ്പിയിരിക്കുന്ന കരം എടുത്ത് എന്ത് ചെയ്യും? അരിക്കരം എടുത്ത് ഒരടി, അല്ലെങ്കിൽ അത് അയാൾക്ക് ചിലപ്പോൾ വാളായിട്ടും പരിചയമായിട്ടും ഒക്കെ തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി, അങ്ങനെയും സംഭവിക്കും. അങ്ങനെ ഒരുപാട് കലം കുടവും ഒക്കെ അയാൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം എന്താണ്? അയാൾക്കത് ഓർക്കേണ്ട ആവശ്യം എപ്പോഴും വരുന്നില്ല. ഓർക്കേണ്ട സമയത്ത് ഓർക്കാം. ആ ജ്ഞാനം ബാധിക്കപ്പെടാത്തതുകൊണ്ട് എന്ത് വരുന്നു? ആ ജ്ഞാനം സഹജമായിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് സഹജമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം സഹജമായി കഴിഞ്ഞാൽ അയാളുടെ പ്രവൃത്തി അത് സ്വാധീനിക്കുന്നു. ഇയാൾക്കത് മണ്ണാണെന്നുള്ള വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ആ പാത്രം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ആ ബോധം സ്വാധീനിക്കും. എപ്പോഴും ഓർക്കണമെന്നില്ല, ഓർത്താനും ഓർത്തില്ലെങ്കിലും എന്ത് ചെയ്യും? അത് അയാളുടെ ആ പ്രവൃത്തികളെല്ലാം സ്വാധീനിക്കും. അപ്പൊ ഇതുപോലെയാണ് തത്വത്തെ അറിഞ്ഞവൻ. തത്വത്തെ അയാൾ അറിഞ്ഞു കഴിഞ്ഞു, ഇല്ലെന്നാണ് തത്വം. പിന്നീട് വരുന്ന അയാളുടെ എല്ലാ പ്രവൃത്തികളെയും എന്ത് ചെയ്യുന്നു? അത് സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അയാളുടെ സഹജ സമാധിയിലാണ്. അത് പറയും ഇതുവരെ അയാൾ സമാധിയിലായിരുന്നു, ഇപ്പൊ സമാധി ഉണർന്നു വന്നു. ഇപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സഹജ സമാധിയിലാണെന്ന് പറയും. കാര്യം മനസ്സിലാക്കിയിട്ടില്ല പറയും. ഇതുവരെ സമാധിയിലായിരുന്നു പറയാൻ എന്താ കാരണം, ഇതുവരെ ആണ് മുറിക്കകത്ത് അടച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് യൂട്യൂബ് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, വാട്സാപ്പ് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആർക്കറിയാം. എന്നാലും പുറമെങ്കിന്ന് ശിഷ്യന്മാര് പറയും എന്താണ് ഇത്രയും സമയം സമാധി, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ കാര്യം പറയും, പുറത്തു വന്നു കഴിഞ്ഞാൽ പറയും എന്താണോ ഇത് സഹജ സമാധിയാണ്. അപ്പൊ അതെന്തോ ഒരു പ്രത്യേക സാധനമാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ധാരണയിലാണെന്ന് പറയും, അർത്ഥവാദങ്ങളാണ്. ഇപ്പോ തത്വബോധം അങ്ങനെയല്ല, ഈ പറയുന്നതാണ് ഇവിടെ സഹജ സമാധി എന്ന് പറയുന്നത്. അത് ദൃഢബോധം എന്ന് പറയുന്നത്, ബാധിക്കപ്പെടാത്ത ദൃഢബോധം ഒരാളുണ്ടെങ്കിൽ അയാള് സഹജ സമാധിയിൽ, അയാള് ചെയ്യേണ്ട പ്രവൃത്തികൾ പറഞ്ഞല്ലോ, കരോതി വിധിവത് കർമ്മ, അയാള് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അയാൾ എന്തായിരിക്കുന്നു, സഹജ സമാധിയിലായി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന സമാധി എന്ന് പറയുന്നത് സവികല്പ സമാധിയും നിർവികല്പ സമാധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എപ്പോഴാണോ അങ്ങനെ ഒരു പ്രത്യേക ബോധമുള്ളത്, അപ്പോ അയാളെന്ത് സമാധിയിലായിരിക്കില്ല, സവികല്പ സമാധി, എന്നുവെച്ചാൽ യോഗിയുടെ സമ്പ്രജ്ഞാത സമാധി. ആ ബോധമില്ലാതിരിക്കുകയും അയാൾ ജാഗ്രതത്തിലേക്കോ സുഷുപ്തിയിലേക്കോ സ്വപ്നത്തിലേക്കോ പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും, അത് നിർവികല്പ സമാധി. ഒന്നും പോകാൻ പാടില്ല, ജാഗ്രതത്തിലേക്ക് പോകാൻ പാടില്ല, സ്വപ്നത്തിലേക്ക് പോകാൻ പാടില്ല, സുഷുപ്തിയിലേക്കും പോകാൻ പാടില്ല, എന്നാൽ ഈ ബോധം പാടില്ല. ബ്രഹ്മോയം വൃത്തിശൂന്യോയം ബ്രഹ്മകേവലം, അത് നിർവികല്പ സമാധി. അങ്ങനെ സമാധിയുടെ പ്രത്യേകത തത്വജ്ഞാനിയെ കുറിച്ച് എന്താ പറയുന്നത്, അത് സഹജ സമാധിയാണ്. സഹജ സമാധി എന്നാണ് ഞാൻ പറഞ്ഞാണ് എന്റെ അർത്ഥം. അല്ലാതെ അയാളിങ്ങനെ കഞ്ചാവടിച്ചതുപോലെ ഏതൊരു അവസ്ഥയിരിക്കുകയാണ്, അങ്ങനെയല്ല. മനസ്സിന് ഒരാൾക്ക് ജാഗ്രതയിലിരിക്കുമ്പോൾ ഏതവസ്ഥയിലും വരാം, ഏതവസ്ഥകളും വരാം, ജ്ഞാനിയായാലും അജ്ഞാനിയായാലും. ഈ അവസ്ഥകളൊക്കെ ജാഗ്രതയിൽ വരുന്നത് എങ്ങനെയാണ്, മനസ്സിന്റെ ഏകാഗ്രത അനുസരിച്ചിട്ടാണ്. മനസ്സിലായോ? നമ്മള് ഏകാഗ്രമായ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഒന്നായിരിക്കും. അത് എന്താണ്, ജാഗ്രതയിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിഷാദത്തിലിരിക്കുകയാണ്, അപ്പൊ മനസ്സിന്റെ അവസ്ഥ ഒരു ഉന്മേഷമില്ല, ഒരു ഉണർവില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, വിഷാദമെന്ന് പറയുന്നു. അതൊരവസ്ഥയാണ്. മനസ്സങ്ങനെ ഒരവസ്ഥയിലേക്ക് ചെറുപ്പപ്പെട്ടു പോകും. അപ്പോ അങ്ങനെ ഏകാഗ്രമായ അവസ്ഥയിലേക്ക് പോവാം, വിഷാദാവസ്ഥയ്ക്ക് പോവാം. ചിലപ്പോ ചിലരെന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കും, മനസ്സെന്തായിരിക്കും, ആഹ്ലാദാവസ്ഥയിലായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്ന ജാഗ്രതയിൽ തന്നെ. അതിന് ഈ പറയുന്ന ഇവിടെ പറയുന്ന സമാധിയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഉണർന്നിരിക്കുകയാണ്, പക്ഷെ അയാളുടെ മനസ്സിനെന്താണ് അവസ്ഥാന്തരങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ അയാളുടെ മനസ്സ് പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അതിൽ ഏകാഗ്രതയും വരാം. നിങ്ങൾക്കൊരു വിഷയത്തെ കുറിച്ച് അടുക്കും ചിട്ടയോടുകൂടി ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ അതിന് അടുക്കും ചിട്ടയോടുകൂടി ചിന്തിക്കണം. ചിന്തിച്ചാലേ അത് അവതരിപ്പിക്കാൻ പറ്റും. അടുക്കും ചിട്ടയോടും കൂടി ആ വിഷയത്തെ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ വ്യാകരണം പഠിക്കുന്നു, ഒരു പ്രക്രിയ കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മനസ്സ് വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ സഞ്ചരിച്ചാലേ പറ്റും, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ അതൊരു ശീലമാണ് മനസ്സിന്റെ. വ്യാകരണം തർക്കമൊക്കെ പഠിക്കുന്നതിന്റെ ഗുണം അതാണ്. മനസ്സിന് ശീലങ്ങൾ വരും, നല്ല ശീലങ്ങൾ. ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ചിന്തിക്കുന്നതിനുള്ള ശീലം വരും. ഇത് ഭൗതികമായിട്ടൊന്നും നമുക്ക് ഉപയോഗപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്ന ആ ശേഷി വർദ്ധിപ്പിക്കും. അതാണ് അതിന്റെ ഗുണം. വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്, അതോടൊപ്പം തന്നെ. കാരണം അവിടെ ഏകാഗ്രത ഇല്ലാതെ ഒരാൾക്കത് സാധിക്കില്ല. മനസ്സിന് ഏകാഗ്രത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ക്രമമായി ചിന്തിക്കാൻ പറ്റും. വ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കണമെങ്കിൽ മനസ്സ് കൃത്യമായും ഒരു വഴിക്ക് തന്നെ സഞ്ചരിച്ചേ പറ്റും. അതാണ് അതിന്റെ പ്രയോജനം. അതാണ് അതുപോലെ മനസ്സ് നല്ല വിഷയങ്ങളിലും ഏകാഗ്രമായ മോശമായ കാര്യങ്ങളും മനസ്സ് ഏകാഗ്രമാകാം. മോശമായ വിഷയങ്ങളെ കുറിച്ച്, മോശമായ വിഷയം എന്ന് വെച്ചാൽ തനിക്ക് ദോഷം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലും മനസ്സ് ഏകാഗ്രമായി തന്നെ ഇരിക്കും. ഒരു കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും, വളരെ ഏകാഗ്രമായിട്ടാണ് ചെയ്യുന്നത്. കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്ത് വയ്ക്കുന്നു. അതുകൊണ്ട് ദോഷം ചെയ്യുന്നതാണ്, പക്ഷെ എന്നാലും അവനെന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഇവിടെയൊക്കെ മനസ്സിന്റെ ഏകാഗ്രതയുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്ന ഇവിടെ ജാഗ്രതയിൽ തന്നെ. കാരണം ജാഗ്രത എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ നിന്നും ഇതം വൃത്തി നശിക്കുന്നില്ല. ഉണ്ടാ ഇതം വൃത്തിയിലൂടെയാണ് ഈ പോക്കല്ല നിങ്ങൾ ഈ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം ഇതം വൃത്തികളിലൂടെ. പക്ഷെ ഇവിടെ പറയുന്ന സമാധി അങ്ങനെയല്ല. അവിടെ ഇതം വൃത്തികളേയില്ല, പിന്നെ ഒരൊറ്റ ബോധം മാത്രം. എന്താണ് അഹം ബ്രഹ്മാസ്മി, അഹം വൃത്തി മാത്രം. അത് നശിക്കുന്നത് വരെ ഇതം വൃത്തിയുടെ പകരക്കാരനാരായി അഹം വൃത്തി. പിന്നെ പറയുന്നു അതും പോകുന്നു. അതാണ് സമാധിയുടെ വിശേഷത, ജാഗ്രതത്തിലുള്ള ഏകാഗ്രതയുടെ വിശേഷം. ഇത് വേർതിരിച്ചറിയും.